ബ്രഹ്മസൂത്രം ശങ്കരഭാഷ അദ്ദേഹം 3 പാദം 3 അധ്യായം 4 സൂത്രം 9 വ്യാപ്തേച്ഛ സമഞ്ജസ. അധ്യാസ സമാനാധികരണയും അപവാദ സമാനാധികരണം രണ്ടും നിഷേധിക്കുന്നു. ഒമിത്തിയതക്ഷരം ഉദ്ഗീതം അത് സിദ്ധാന്തത്തിൽ ഉദ്ഗീതം എന്ന് പറയുന്ന ഓമിത്യേത് അക്ഷരം എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഓമിത്യതക്ഷരം അതിന് വിശേഷിപ്പിക്കാൻ ഉദ്ഗീതം എങ്ങനെ ആ അർത്ഥം വരും അതാണ് പറയുന്നത്. രണ്ടാമത്തെ പക്ഷത്തെ നിഷേധിക്കും. അപവാദം നിശ്ചയിതം വാക്യം വസ്തുതത്വ പ്രതിപാദന ഒരു ഉപാസനാവിധി വരുത്തു. ഉപാസനാവിധിയാണ്, അതുകൊണ്ട് വസ്തുതത്വ പ്രതിപാദനപരമല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഉപാസനാവിധികളൊന്നും തന്നെ വസ്തു യാഥാർത്ഥ്യത്തെ പറയുന്നില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. വസ്തുതത്വത്തെ ബോധിപ്പിക്കുന്ന വാക്യം വസ്തുവിനനുസരിച്ചായിരിക്കും. വസ്തുവിനനുസരിച്ചാകുമ്പോൾ അവിടെ കൽപ്പനയുടെ ആവശ്യമില്ല, അങ്ങനെ കൽപ്പിക്കേണ്ട കാര്യമില്ല. വസ്തു എങ്ങനെയോ അങ്ങനെ ബോധിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ അറിയാനേ ഉള്ളൂ, ഉപാസിക്കാനായിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ ധ്യാനിക്കാൻ ഒന്നും ശേഷിക്കുന്നില്ല. തത്വത്തെ പറയുക എന്ന് പറയുമ്പോൾ വസ്തുവിൻ്റെ സ്വരൂപം എങ്ങനെയോ അങ്ങനെ അറിയുക. അപ്പോൾ അവിടെ ധ്യാനം വ്യർത്ഥമാവും. ധ്യാനം കൊണ്ട് എന്ത് സാധിക്കണം? ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തെ അതങ്ങനെ തന്നെ ബോധിപ്പിക്കുന്നു. ഇന്നതാണോ മുമ്പിലിരിക്കുന്ന വസ്തു, ഇതിന്നതാണ് എന്നൊരാൾ ബോധിപ്പിക്കുകയാണെങ്കിൽ, ഈ പുസ്തകമാണെന്ന് ആരെങ്കിലും പറഞ്ഞു, അത് കേൾക്കുന്ന ആളിന് ഇത് പുസ്തകമാണെന്ന് അറിയുക എന്നുള്ളതല്ല പിന്നെ അവിടെ വേറെ. അറിയുന്നതിന് വേണ്ടി കർത്തവ്യമൊന്നും ശേഷിക്കുന്നില്ല. പറയുന്ന ആള് സത്യം പറയണം എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവാണോ മുന്നിലുള്ളത് അതിനെ അങ്ങനെ തന്നെ ബോധിപ്പിക്കും, ഇതിന്നതാണോ. പിന്നെ അറിയുക, അതി കഴിഞ്ഞ് വേറൊന്നും ഇവിടെ ശേഷിക്കുന്നില്ല, കർത്തവ്യങ്ങളൊന്നും ശേഷിക്കുന്നില്ല. അതാണ് വസ്തുതത്വ പ്രതിപാദനം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത. ഇവിടെയും ആത്മതത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അത് വാസ്തവതത്വമാണ്. വാസ്തവതത്വം ആയതുകൊണ്ട് മാത്രമായിരുന്നു വാസ്തവതത്വത്തെ വാസ്തവമായി തന്നെ ബോധിപ്പിക്കുന്നു. അതിൻ്റെ സ്വരൂപം എങ്ങനെയോ അങ്ങനെ തന്നെ ബോധിപ്പിക്കുന്നു. അവിടെ തത്വമസി എന്ന് ബോധിപ്പിക്കുന്നു. അസ്വരൂപത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, അങ്ങനെ സത്തായി ബോധിപ്പിക്കുന്നു. കേൾക്കുന്നവനെ സംബന്ധിച്ച് അതങ്ങനെ അറിയുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നും. ഉപദേശവും അറിവും അതിനിടയ്ക്ക് പിന്നെ മറ്റൊന്നുമില്ല. ഉപദേശിക്കുന്ന എങ്ങനെയും അങ്ങനെ അറിയുക. ഇതാണ് ഉപാസനയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഒരാൾക്ക് ശരിയായ രീതി ബോധിപ്പിച്ചാലും അറിയാൻ കഴിയാതെ വന്നാൽ അറിയാൻ പറ്റുന്നില്ല. ബോധിപ്പിക്കുന്ന വസ്തു തത്വത്തെയാണെങ്കിൽ പിന്നെ ബോധിപ്പിക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. പറയേണ്ട ആൾ നേരെ തന്നെയാണ് പറയുന്നത്, തത്വമസി, അതിന് വേറെ മാറ്റി പറയാനൊന്നുമില്ല. അതെങ്ങനെയാണോ അങ്ങനെ തന്നെ ബോധിപ്പിക്കുന്നു, പക്ഷെ കേൾക്കുന്നതാണ് അത് പിടികിട്ടുന്നില്ല. അപ്പോൾ അത് കേവലം കേൾക്കുന്ന ആളുടെ തകരാറ് മാത്രമാണ്. തത്വത്തിന് ദോഷമൊന്നുമില്ല, തത്വത്തെ ബോധിപ്പിക്കുന്നതിന് ദോഷമില്ല, അറിവിനും ദോഷമില്ല. അപ്പോൾ ഇതിനെ അറിഞ്ഞ ഒരാളാണല്ലോ ബോധിപ്പിക്കുന്നത്. അപ്പോൾ അറിയുന്ന ഒരാളല്ല, അയാളുടെ അറിവ് ശരിയായിരിക്കും. ഞാനിപ്പോൾ ഇതിന് പുസ്തകം എന്നറിയുന്നു. പുസ്തകം എന്ന് പറയുന്ന വസ്തുവായതുകൊണ്ട് എൻ്റെ അറിവിൽ തരാറൊന്നുമില്ല. ബോധിപ്പിക്കുന്ന ആളുടെ അറിവിൽ പ്രശ്നമൊന്നുമില്ല, അയാളുടെ വസ്തു എങ്ങനെയാണോ അങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് കേൾക്കുന്നയാൾ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അയാൾക്കത് ബോധിക്കാൻ പറ്റാതെ വരും. അങ്ങനെ പറ്റാതെ വരുമ്പോൾ ശരിയായിട്ട് ധ്യാനിക്കുകയാണ്, അങ്ങനെ ബോധിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന എന്താണോ, ആ വ്യക്തിയിൽ മാറ്റങ്ങൾ വരുന്ന, എന്നുവെച്ചാൽ ആ വസ്തുവിൻ്റെ ബോധത്തിന് ധ്യാനം നേരിട്ട് സഹായിക്കത്തില്ല. കാരണം മുമ്പുണ്ടായിരുന്ന തകരാറ് ആ വ്യക്തിയിലുള്ള പോരായ്മകളാണ്. വ്യക്തിക്ക് അത് ബോധിക്കുന്നതിനുള്ള യോഗ്യത ഇല്ലായിരുന്നു, അതുകൊണ്ടത് ബോധിച്ചില്ല. ധ്യാനം അയാളുടെ യോഗ്യതയ്ക്ക് സഹായിക്കും. മനസ്സിൻ്റെ ഏകാഗ്രതയോ അല്ലെങ്കിൽ മനസ്സിൻ്റെ മറ്റ് ദോഷങ്ങൾ മാറ്റുകയോ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയോ എല്ലാം ചെയ്ത് അതിന് സഹായിക്കുന്നു. അതാണ് ധ്യാനത്തിൻ്റെ ഫലം. ഇനി ധ്യാനം തത്വത്തെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാലും അവിടെ ഇത് തന്നെയാണ്. ഇതെല്ലാം അദ്വൈത ഭാഷ്യക്കാരൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ്. അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ഒരു വെളിപാട് പോലെ ഇത് വെളിപ്പെടുന്നു എന്ന് പറയുന്നിടത്തും ഇത് തന്നെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അയാളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പിന്നെ ബോധിക്കുന്ന എങ്ങനെ, ആ ഉപദേശം അനുസരിച്ചാണ് ബോധിക്കുന്നത്. അതുകൊണ്ടാണ് ഉപദേശം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രവണം, മനനം, നിധിധ്യാസനം എന്നെല്ലാം പറയുന്നിടത്ത് ഉപദേശമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ധ്യാനത്തിൽ തന്നെ പ്രത്യേകതകളുണ്ട്. ധ്യാനമെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന തത്വത്തെ തന്നെ ധ്യാനിക്കണമെന്നില്ല. ഇവിടെ നൂറുകണക്കിന് ധ്യാനങ്ങളാണ് വിധിച്ചിരിക്കുന്നത്. എല്ലാത്തിനും പൊതുവെ പറയുന്ന പേരാണ് ഉപാസന. അത് വിധിച്ചിരിക്കുകയാണ്. തത്വത്തെക്കുറിച്ചുള്ള ബോധം ഒരിടത്തും ഇരിക്കുന്നില്ല, അത് ബോധിപ്പിക്കുന്നേ ഉള്ളൂ. ഭിന്നതാണോ തത്വമസി എന്നൊരാൾ പറയുന്നതേ ഉള്ളൂ, വിധിയൊന്നുമില്ല. വിധി എന്ന് പറയുന്ന ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് അനുഷ്ഠാനം, കായികമായോ മാനസികമായോ ഉള്ള ഒരു അനുഷ്ഠാനമുള്ളിടത്താണ് വിധിയുടെ ആവശ്യം വരുന്നത്. ഉപാസന എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനമാണ്, മാനസികാഭ്യാസമാണ്, ഭാവനയാണ്, ധ്യാനമാണ്. അവിടെ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ധ്യാനിക്കണം. അവിടെ വിധി ആവശ്യമുണ്ട്, വിധി തെറ്റിക്കാൻ പാടില്ല. വസ്തുതത്വ പ്രതിപാദനത്തിന് വിധിയൊന്നുമില്ല, എന്നതാണെന്ന് ബോധിപ്പിക്കുന്നു. കേൾക്കുന്ന ആളുടെ അനുഷ്ഠാനം ഒന്നും അനുഷ്ഠിക്കാനൊന്നുമില്ല, മറിച്ച് അയാൾക്ക് ബോധിക്കാനേ ഉള്ളൂ, അയാൾ ബോധിക്കുന്നു. ഈ വ്യത്യാസത്തിലൂടെ വ്യക്തമായി പറയുന്നത് വസ്തുതത്വ പ്രതിപാദനപരം. ഇവിടുത്തെ ഉപാസനാവിധി എന്ന് പറയുന്നത് വസ്തുതത്വത്തെ പ്രതിപാദിക്കുകയല്ല. ഇവിടെ വസ്തുതത്വ പ്രതിപാദനമെന്നേ പറയൂ, അല്ലാതെ വസ്തുതത്വ വിധി എന്ന് പറയത്തില്ല. വസ്തുതത്വത്തെ വിധിക്കേണ്ട കാര്യമില്ല, കർത്തവ്യമില്ലാത്തതുകൊണ്ടാണ് വിധിക്കേണ്ട ആവശ്യമില്ലാത്തത്. മറിച്ച് എന്താ പറയുന്നത്, ഉപാസനാവിധി വരത്ത്. ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ വിധിയാണ്, നീ അത് ചെയ്യൂ. ശരീരം കൊണ്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ മനസ്സുകൊണ്ട് ചെയ്യൂ എന്നാവശ്യപ്പെടുകയാണ്. കൊണ്ടുകൂടെ രണ്ടുമുള്ള വ്യത്യാസത്തെ എടുത്തു കാണിക്കുകയാണ്. ഇതിലെ ഉപാസനാഭാഗങ്ങളാണ്. മൂന്നാമത് വരുന്ന ഏകത്വപക്ഷം, ഓമിത്യേതക്ഷരം ഉദ്ഗീതം ഉപാസീത. ഓമിത്യേതക്ഷരം ഉദ്ഗീതം, ഇതിന് ഏകത്വ സമാനാധികരണ്യമാണ് എന്നുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന അടുത്ത്. പിന്നെ ഏകത്വപക്ഷ സംഗച്ഛത, ഏകത്വപക്ഷം യോജിക്കത്തില്ല. എന്തുകൊണ്ട്? നിഷ്പ്രയോജനം ഹിത്തത ശബ്ദദ്വയോച്ചാരണം സ്യാത്. ഓമിത്യേത അക്ഷരം ഉദ്ഗീതം, ഇത് രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാ രണ്ട് ശബ്ദം ഒന്നും മതിയല്ലോ. രണ്ടും കൂടെ ഒന്നിനെയാണ് ബോധിപ്പിക്കുകയാണെങ്കിൽ ഒരു ഒന്ന് മതി. ഓമിത്യേത അക്ഷരമൊന്നോ ഉദ്ഗീതമൊന്നോ ഒന്നും മതി. ഇവിടെ രണ്ട് ശബ്ദം എന്തിനു പറഞ്ഞു എന്നാണ്. ഏകത്വപക്ഷ സംഗച്ഛതേ നിഷ്പ്രയോജനം ഹി തഥാ ശബ്ദദ്വയ ഉച്ചാരണ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ശബ്ദം ഉച്ചരിച്ചത് വെറുതെ ആകും. ഏകേനൈവ വിവക്ഷിത അർത്ഥസമർപ്പണ. ഏകത്വം എന്ന് പറയുന്ന അർത്ഥം ഒരു പദം കൊണ്ട് തന്നെ കിട്ടും. ഏതർത്ഥമാണോ ഗ്രഹിക്കേണ്ടത് അത് കിട്ടും. ഓമിത്യേത അക്ഷരം എന്ന് പറയുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഉദ്ഗീതം എന്ന് പറയുന്നുകൊണ്ടോ എന്താണോ മനസ്സിലാക്കേണ്ട അർത്ഥം കിട്ടും. ഏകേനൈവ വിവക്ഷിതാർത്ഥ സമർപ്പണ എന്നുവെച്ചാൽ ഹൗത്ര വിഷയ ആധ്വര്യ വിഷയ ഔത്ര വിഷയ ആധ്വര്യ വിഷയ അക്ഷര ഓങ്കാര ശബ്ദവാച്യ ഉദ്ഗീത ശബ്ദ പ്രസിദ്ധിരസ്ഥി. ഓങ്കാരം എന്ന് പറയുന്നത് ഹോത്ര സംബന്ധിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഹോതാവ് ഉച്ചരിക്കുന്ന മന്ത്രങ്ങളിലും ഓങ്കാരമുണ്ട്. ആധ്വര്യ വിഷയ അധ്വര്യം ഉച്ചരിക്കുന്ന മന്ത്രങ്ങളിലും ഓമുണ്ട്. അവിടെ എല്ലാം ഉണ്ടോ? പക്ഷേ അതൊന്നും ഉദ്ഗീതമല്ല. അതിനൊന്നും ഓം ഇതിനെ അവിടെ ഓമെന്നേ പറയുന്നു പറയത്തുള്ളൂ. ഓമിത്യേത അക്ഷരം അതാണോ? പക്ഷെ ഉദ്ഗീതമല്ല. ഉദ്ഗീതം ഉദ്ഗാതാവിന്റെ മന്ത്രത്തിന്റെ ഭാഗമായി വരുന്നതാണ് ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ. ഓം എന്ന് പറഞ്ഞാൽ സർവത്ര ഉദ്ഗീതം എന്നെടുക്കാൻ പറ്റത്തില്ല. ഉദ്ഗാതാവിനെ സംബന്ധിച്ച് മാത്രമേ ഓമിന് ഉദ്ഗീതം എന്ന് പറയാൻ കഴിയൂ. ആണ് ഹൗത്ര വിഷയ ഹൗത്രം ഹൗത്ര സംബന്ധി അധ്വര്യം അധ്വര്യ സംബന്ധി ർത്തിക്കുകളാണ്. അക്ഷരേ അവിടേക്കുള്ള അക്ഷരം എന്താണ്? ഓംകാരം. കാരണം നേരത്തെ പറഞ്ഞു ഓം സർവവേദവ്യാപിയാണ്. അപ്പൊ എല്ലാവരുടെ ഋത്വികളുടെ എല്ലാവരുടെ മന്ത്രത്തിലും ഓമുണ്ട്. പക്ഷെ അവിടെ നിന്നും ഉദ്ഗീത ശബ്ദ പ്രസിദ്ധി രസ്തി അവിടെ നിന്നും ഓമിന് ഉദ്ഗീതം എന്ന് പറയത്തില്ല. നാഭി സകലായ സാമനോ ദിതിയായ ഭക്തോ ഉദ്ഗീത ശബ്ദ വാച്യായം ഓങ്കാര ശബ്ദ പ്രസിദ്ധർ ഏന അനതിരിക്താർത്ഥതാസ്യ. ഇനി ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ അവിടെ ഓങ്കാരത്തെയും ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഓം എന്ന് പറയുന്നിടത്തെല്ലാം ഉദ്ഗീതമൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഉദ്ഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതിന് ഉദാഹരണം പറയുന്നു ഇവിടെ തന്നെ സാമത്തിൽ ഓമിത്യേത് അക്ഷരം ഉദ്ഗീതം ഉപാസീത. ഇവിടെ സാമമന്ത്രങ്ങളിൽ ഓം എന്ന് പറയുന്ന ഓങ്കാര ഉച്ചാരണത്തിന് ശേഷം വരുന്ന ഭാഗങ്ങൾ അതെല്ലാം ഉദ്ഗീത മന്ത്രങ്ങളാണ്. പക്ഷെ അതിന് ഉദ്ഗീതമെന്നേ പറയൂ, ഓമെന്ന് പറയത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ പറയാൻ വരുന്നു ഓമെന്ന് പറഞ്ഞാൽ ഉദ്ഗീതം. എവിടെയൊക്കെ ഓമെന്ന് പറയുന്നു അവിടെയെല്ലാം ഉദ്ഗീതമാണ്, ഇവിടെയെല്ലാം ഉദ്ഗീതം എന്ന് പറയുന്നു അതല്ല ഓമാണ് എന്ന് പറയുമ്പോൾ ഏകാർത്ഥത്വം കിട്ടും. ഓമിനും ഉദ്ഗീതത്തിനും ഒരർത്ഥം വരും. അങ്ങനെ വരത്തില്ലെന്നാണ് ഏകാർത്ഥ സമാനാധികരണം. സർവത്ര അത് വരത്തില്ല. ഏകാർത്ഥ സമാനാധികരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓം എന്ന് പറയുന്നിടത്ത് എല്ലായിടത്തും ഉദ്ഗീതം എന്നുള്ള അർത്ഥം കിട്ടുന്നു. ഉദ്ഗീതം എന്ന് പറയുന്നിടത്തെല്ലാം ഓം അത് വരത്തില്ല. ഭാഷകാരവിടെ എത്ര സൂക്ഷ്മമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നോബി സകലായ സാമ്യനോ മുഴുവൻ സാമമന്ത്രവും എടുക്കുക, അതാണ് സകല സാമം എന്ന് പറയുന്നത്. ഓമല്ല, ഓമിനെ തുടർന്ന് വരുന്ന സാമമന്ത്രങ്ങൾ, സാമമന്ത്രം ഒരുപാടുണ്ടല്ലോ. അവിടെയെല്ലാം ദ്വിതീയ ഭക്തവും ദ്വിതീയ ഭക്തിയിൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉപാസനയിൽ ഭക്തി വരത്തില്ല എന്നിപ്പോ വന്നിരിക്കുകയാണ്. ദ്വിതീയ ഭക്തവ്, ദ്വിതീയ ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി എങ്ങനെ അർത്ഥം ഒന്ന് മനസ്സിലായി? അത് ഭക്തം. ഭക്തിയിൽ നിന്നുണ്ടാകത്തില്ല. എല്ലാം ഉണ്ടാകുന്ന ഏതിൽ നിന്നാണ്? ഭജസേവായ ഭാഗം ഭക്തി എല്ലാം അതിൽ നിന്നാണ് ഉണ്ടാകുന്നു. ഭാഗം അതിൽ നിന്നാണ് ഉണ്ടാകുന്നു. ഭാഗം ഭാഗം ആണ് ഭക്തി. ഭജനിൽ നിന്നാണ് ഭാഗം എന്ന് പറയുന്നില്ലേ, ഒരു ഭാഗം എന്ന് പറയുന്നു. പ്രത്യേകത്തിൽ വ്യത്യാസമേ ഉള്ളൂ, അർത്ഥം ഒന്ന് തന്നെ. ഭക്തി എന്ന് പറഞ്ഞാലും ഭാഗം എന്ന് പറയും. നമ്മുടെ കയ്യിലിരിക്കുന്ന ഭക്തിയും അവിടെ ഇത് തന്നെയാണ് അർത്ഥം. ഭാഗം എന്നുള്ളതാണ് ഭക്തി. അതങ്ങനെ വരും. കാരണം ഭജ സേവായം സേവിക്കുക എന്നുള്ളതാണ് അല്ലേ. അത് ഭാവാർത്ഥത്തിൽ തിൻ പ്രത്യം എന്ന് കഴിഞ്ഞാൽ ഭക്തി സേവിക്കൽ. ഭാവാർത്ഥം എന്ന് വെച്ചാൽ ക്രിയാർത്ഥം. എന്തിനെങ്കിലും സേവിച്ചു കഴിഞ്ഞാൽ അത് ഭക്തിയായി. അത് എവിടെയും ആകാം, ഈശ്വരനെ തന്നെ വേണമെന്നില്ല. ഭജനം എവിടെയുണ്ടോ അവിടെ ഭക്തിയുണ്ട്. അത് സേവിക്കുക ഇന്ന രീതിയിൽ വേണമെന്നില്ല, പാട്ട് പാടണമെന്നോ അങ്ങനെ നിർബന്ധമില്ല. ഒന്നിനെ ഭജിക്കുക എന്നുള്ളതാണ്. പലതരത്തിലും ഭജിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനെ സ്വീകരിക്കുക, അതിനോടൊപ്പം പോവുക, പലതരത്തിലർത്ഥം വരാം. അപ്പോൾ അത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായി തീരുന്നു. അതുകൊണ്ട് ഭജനം ഭക്തി എന്ന് പറയുന്നിടത്തും ഭാഗം എന്നുള്ള അർത്ഥം വരും. അപ്പം ഈശ്വരനെ ഭജിച്ചു കഴിഞ്ഞാൽ എന്താവും, ഭക്തൻ ഈശ്വരന്റെ ഭാഗമായി തീരുന്നു, അവിടെയും ഭാഗം എന്നുള്ള അർത്ഥം വരും. അതുകൊണ്ട് ഓം കഴിഞ്ഞു വരുന്ന ഭാഗം സമമന്ത്രങ്ങൾ, അതാണ് സകലായ സാമനോ ദ്വിതീയായാം ഭക്തോ. പൂർണ്ണ സാമ മന്ത്രത്തെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ദ്വിതീയ ഭാഗം, ഓം കഴിഞ്ഞു വരുന്ന ഭാഗം ഉദ്ഗീത ശബ്ദഭാഷ, അത് ഉദ്ഗീതമാണ്. സാമത്തിന് മൊത്തം ഉദ്ഗീതം എന്നാണ് പേര്. ഓങ്കാര ശബ്ദ പ്രസിദ്ധർ ന, പക്ഷെ അതിന് ഓങ്കാരം എന്നതിനെ പറയത്തില്ല. ഓം ഒഴികെ ബാക്കി വരുന്ന സാമമന്ത്രഭാഗത്തെ ഓമെന്ന് പേര് ഇല്ല, അതിന് ഓമെന്ന് തന്നെ പറയുന്നു. ഉദ്ഗീതം എന്ന് പറയാം. ഏന അനതിരിക്താർത്ഥതാസ്യ, ഏകാർത്ഥത്വമാണെങ്കിൽ എന്ത് പറയേണ്ടി വരും, അതിനെയും ഓമെന്ന് പറയേണ്ടി വരും. ഓമെന്ന് പറയുന്നത് ഓമെന്ന് പറയുന്ന ശബ്ദത്തിന് മാത്രമേ പറയത്തുള്ളൂ. അതിന് തുടർന്നു വരുന്ന ഭാഗത്തിന് ഉദ്ഗീതമെന്നേ പറയത്തുള്ളൂ, ഓമെന്നതിനെ പറയാറില്ല. മുമ്പുള്ള ഭാഗത്തിന് ഓമെന്നേ പറയാറുള്ളൂ, ഉദ്ഗീതമെന്ന് എന്നും പറയാറുണ്ട്, ഇല്ലെന്നല്ല. ഏകാർത്ഥത്വം വരത്തില്ല. അതുകൊണ്ട് ഏകാർത്ഥത്വം ഉദ്ഗീതത്തിനും ഹോമിന് ഏകാർത്ഥത്വം വരണമെങ്കിൽ സർവത്ര ഒരർത്ഥമായിരിക്കണം, അത് വരുന്നില്ല എന്നാണ് പറയുന്നത്. പരിശേഷ വിശേഷണപക്ഷ പരിഗ്രഹീത, അതുകൊണ്ട് ഭാഷ്യകാരം പറയുന്നു, ഞാൻ ഇവിടെ വിശേഷണപക്ഷത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. ഓമിത്യേതക്ഷരം എന്ന് പറയുന്നതിന്റെ വിശേഷണമാണ് ഉദ്ഗീതം, അതിനെ വിശേഷിപ്പിക്കുകയാണ്. അതായത് ഇവിടുത്തെ ഓം എന്ന് പറയുന്നത് ഉദ്ഗീതമാണ്, പ്രസിദ്ധമായ ഉദ്ഗീത മന്ത്രം. അത് തന്നെയാണ് ഈ ഓം എന്ന് പറഞ്ഞാൽ ഇതിനെ ഉദ്ഗീതമായി ഉപാസിക്കുക. ഇത് പറയുമ്പോൾ ആ വൈദികനെ കാര്യം മനസ്സിലാകത്തുള്ളൂ, ഉദ്ഗീത മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നവരാളെ മനസ്സിലാകത്തുള്ളൂ. കാരണം ഓമിനെ തുടർന്ന് വരുന്ന മന്ത്രങ്ങൾ ഉദ്ഗീതമാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഓം എന്ന് പറയുന്നത് ഉദ്ഗീതമാണ്. ഉദ്ഗീതത്തെ അറിയുന്ന ഒരാളിനെ അങ്ങനെ ഉപാസിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വൈദിക ഉപാസന എന്ന് പറയുന്നത് വൈദികന്മാർക്ക് വേണ്ടി മാത്രം. വേദം അധ്യയനം ചെയ്യുന്നവനും വേദത്തിന്റെ അർത്ഥം വിചാരം ചെയ്യുന്നവനും, അതും ഒരു വിശേഷതയുണ്ട്. ഇപ്പൊ കർമ്മത്തിൽ വേദം അർത്ഥസഹിതം അധ്യയനം ചെയ്യണമെന്നാണ് നിയമം, അല്ലെങ്കിൽ അത് ഒരിടത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ സാധാരണ ആൾക്കാർ ഏതെങ്കിലും കർമ്മത്തിൽ അത് ചൊല്ലി ഇന്ന് പോയി വേദ പഠനം നടക്കുന്നിടത്തുള്ള, ഇന്നും പല സ്ഥലങ്ങളിലും വേദപഠനം നടക്കുന്നുണ്ട്. പക്ഷേ ഈ വേദപഠനം നടക്കുന്നിടത്ത് ഒന്നും തന്നെ അർത്ഥം പഠിപ്പിക്കുന്നേയില്ല. 4 വർഷം 5 വർഷം ചെറിയ കുട്ടികളെ വേദം ചൊല്ലാൻ പഠിപ്പിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ, അർത്ഥം പഠിപ്പിക്കുന്നില്ല. അപ്പോൾ വേദം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ചൊല്ലി പഠിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് പഠിച്ചതുപോലെ ചൊല്ലുക, ദക്ഷിണ വാങ്ങിക്കുക, ഇത്രയേ ഉള്ളൂ. അത് ഏതിന് ഉപയോഗിക്കുന്നതാണ്? അത് കർമ്മത്തിന് ഉപയോഗിക്കുന്നതാണ്, ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ഉപാസനയാണെങ്കിൽ എന്താണ് ഇതെന്ന് വേദം ചിന്തുന്നയാള് മനസ്സിലാക്കുന്നേയില്ല. 4-5 വർഷം കൊണ്ട് വേദം ചൊല്ലി പഠിച്ചു കഴിഞ്ഞാൽ നല്ല തുക ദക്ഷിണമാണ്. അധികം കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രയോജനമില്ല. ഇവിടെ ഭാഷ്യകാരൻ പറയും, ഇനി വരുന്ന ഭാഗത്തും അത് പറയും. വേദം അധ്യയനം ചെയ്യുക എന്ന് പറയുന്ന ഒന്ന്, അല്ല അർത്ഥവും മനസ്സിലാക്കുക. അല്ല അർത്ഥം മനസ്സിലാകുന്നില്ല, വെറുതെ ചൊല്ലുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉപാസന സാധ്യമാകും? ഹോമിത്യ ദക്ഷിണ ഉദ്ഗീത ഉപാസിത എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാകും? ഉപാസന എന്ന് പറയുന്ന ഭാഗം എങ്ങനെ ശരിയാകും? ആ ഭാഗം ശരിയായില്ലെങ്കിൽ അവിടെ പറയുന്ന ഫലം എങ്ങനെ ഉണ്ടാകും? ഇതൊന്നും സംഭവിക്കില്ല. പിന്നെ വേദം അധ്യയനം ചെയ്യുന്നവർക്ക് അത്തരം ഫലങ്ങളും വേണ്ടതാണ്. പലർക്കും അത്തരം ഫലങ്ങളിൽ വിശ്വാസമില്ല. അവർക്ക് ഐഹികമായ ഫലം മതി, കൈ കിട്ടുന്ന കാശ്, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ചതുർവേദികളാണ്, അതാണ് ഇതാണെന്നുള്ള അഭിമാനത്തോടുകൂടി നടക്കും. വേദം അധ്യയനം ചെയ്തവനാണ് എന്നുള്ള കേവല അഭിമാനം മാത്രം, യാതൊരു പ്രയോജനമില്ല. പ്രയോജനം ഇല്ലെന്നല്ല, കാശ് സമ്പാദിക്കാം, അധികമിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആരെങ്കിലും വേദം പഠിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം കൂടെ മനസ്സിലാക്കി പഠിക്കുന്നു നല്ലത്, ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ ഒരു പ്രയോജനം പറയുന്നുണ്ട്, വേദം ചെല്ലുന്നുണ്ട്, പുണ്യം ഉണ്ടാകും. അത് ശരിയാണ്. അപ്പോ വേദം അധ്യയനം ചെയ്യുന്നതുകൊണ്ട് പുണ്യമുണ്ടാവും. പക്ഷെ വിധിവത് വേദാധ്യയനം ചെയ്യണമെന്ന്, വിധിവത്ത് സ്വാധ്യായോ അധ്യേതവ്യ എന്ന് പറയുന്ന വിധിയിൽ അർത്ഥഗ്രഹണ സഹിതമായി അധ്യയനം ചെയ്യണമെന്ന്. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കാതെ വേദം അധ്യയനം ചെയ്യണമെങ്കിൽ വിധിവത്തല്ല അധ്യയനം ചെയ്യുന്നു. വിധിവത്തല്ലാതെ അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ പാപം കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂടെ കൊണ്ടു നടക്കേണ്ടി വരും. ഒരു ഭാഗത്ത് കുറച്ച് പുണ്യം, വേറൊരു ഭാഗത്ത് കുറേയധികം പാപം, പിന്നെ ദക്ഷിണ, 3 ഫലമാണ്. ഇത് അറിഞ്ഞു വേണം വേദം ചൊല്ല പഠിക്കുന്നവർ. അല്ല, ഞങ്ങൾ വേദവും പഠിച്ചിരിക്കുന്നു എന്നുള്ള അഭിമാനത്തോടുകൂടി നടക്കണ്ട. കുറച്ച് പാപവും കയ്യിലുണ്ട്, സമ്പാദിക്കുന്നുണ്ട് എന്നുകൂടി കരുതണം. ഇത് വേദം അർത്ഥം മനസ്സിലാക്കുന്നത് പഠിക്കുന്നവർ തെളിച്ച് പറയത്തില്ല. അവർക്ക് അത് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് മനസ്സിലാക്കാനാ? ടേപ്പ് റെക്കോർഡർ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതല്ലാതെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇത് പുണ്യമാണെന്നോ പാപമാണെന്നോ ഒന്നും മനസ്സിലാകത്തില്ല. കാശ് കിട്ടുമെന്ന് മാത്രം മനസ്സിലാവും. അതുകൊണ്ടാണ് യാസ്കൻ നിരുക്തുമെല്ലാം രചിച്ചത്, അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ആസ്തികന്മാരാണ്, ഇതിലൊക്കെ ശ്രദ്ധയുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ വേദം ഇങ്ങനെയൊക്കെ ചൊല്ലുന്നവർ നാസ്തികന്മാരെന്നേ പറയാൻ പറ്റൂ. ശ്രദ്ധയുണ്ടെങ്കിൽ അർത്ഥം മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കാതിരുന്ന നാസ്തികന്മാരാണ്. ഒരിടത്തും അർത്ഥം പഠിപ്പിക്കുന്നില്ല. ഞാൻ അന്വേഷിച്ചു നോക്കി, കേരളത്തിൽ തന്നെ വേദം പഠിപ്പിക്കുന്ന പല സ്ഥലങ്ങൾ എവിടെയെങ്കിലും അർത്ഥം പഠിപ്പിക്കുന്നുണ്ട്, ഇല്ല. നാലഞ്ച് വർഷം വേദാധ്യയനത്തിന് ചെലവാക്കിയാലും അർത്ഥം പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉപാസനയ്ക്ക് അർത്ഥം മനസ്സിലാക്കിയാലേ പറ്റും. അതാണ് ഭാഷകാരൻ ഇവിടെ എന്താണ് അർത്ഥവിചാരം ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ താല്പര്യം എന്ന്. അതുകൊണ്ട് പറയുന്നു പരിശേഷ വിശേഷണപക്ഷ പരിഗ്രഹിത. വിശേഷണപക്ഷത്തെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്, അത് വിശദീകരിക്കുന്നു. വ്യാപ്തേഹേ സർവവേദ സാധാരണ്യ സൂത്രമാണ് വ്യാപ്തേഹേ. ആ സൂത്രത്തിലെ വ്യാപ്തേ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പറയാണ് സർവവേദ സാധാരണ്യ. ഓം എന്ന് പറയുന്നത് സർവ മന്ത്രങ്ങളിലും ഉള്ളതാണ്, പൊതുവായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓം സർവവേദ വ്യാപി എന്ന് പറയുന്നത്. വ്യാപ്തിശ്ച സമഞ്ജസം സർവം വ്യാപി അക്ഷരമിഹ മാ പ്രസഞ്ജിത്യത ഉദ്ഗീത ശബ്ദേന അക്ഷരം വിശേഷ്യത്തെ. കഥം നാമ ഉദ്ഗീത അവയവഭൂത ഓങ്കാരോ ഗ്രഹീത. ഇവിടെ ഓം എന്ന് പറയുന്നുണ്ട് സർവവേദവ്യാപിയായിരിക്കുന്ന ഓമിനെ ഗ്രഹിക്കരുത്, എല്ലായിടത്തും ഉള്ള ഓമിന്. പിന്നെയോ ഉദ്ഗീതത്തിന്റെ ഉദ്ഗീത മന്ത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന ഓമിനെ ഗ്രഹിക്കും എന്നാണ് താല്പര്യം. അതിനെയാണ് ഉപാസിക്കേണ്ടത്. എങ്ങനെ എങ്ങനെ ഉപാസിക്കും, എങ്ങനെ ഉദ്ഗീതമായിട്ട്? അതിനെ ഉദ്ഗീതമായിട്ട് ഉപാസിക്കുക. അപ്പൊ ഉദ്ഗീതം അറിയണോ എന്താണ്? വാചം ധേനു ഉപാസിത എന്ന് പറഞ്ഞ വാക്കിനെ ധേനുവായി ഉപാസിക്കാൻ പറഞ്ഞു. ധേനു എന്താണെന്ന് അറിയില്ലേ? അല്ലാത്തവനെങ്ങനെ ഉപാസിക്കാൻ പറ്റും? അപ്പോ ഓമിനെ ഉദ്ഗീതമായി ഉപാസിക്കണോ? ഉദ്ഗീത മന്ത്രം ഏതെന്നറിയണം, അതാണ് ഓം എന്ന് ഭാവന ചെയ്യുക. അർത്ഥം മനസ്സിലാക്കുക, അത് തന്നെ മനസ്സിലാക്കുമ്പോൾ തന്നെ അത് മാനസിക ഭാവനയായി. അല്ലാതെ അവിടെ കൂടുതലൊന്നും ചെയ്യാനല്ല, ഇതാണ് ഗീതം എന്നും ഭാവന ചെയ്യുന്നു. വേദ സമാനം, വേദ ഉച്ചാരണം, ആ ഉച്ചാരണത്തോടൊപ്പം വേദം എന്ന് പറയുന്നത് മനസ്സിൽ പറഞ്ഞാൽ പോരാ, അത് ഉറക്കെ തന്നെ ഉച്ചരിക്കണം. ഉപാംശമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ അങ്ങനെ ഉച്ചരിക്കാം. അങ്ങനെ ഉച്ചരിക്കുന്നിടത്തും അയാളുടെ മനസ്സിൽ ആ പറയുന്നത് എന്താണെന്ന് ധരിച്ചിരിക്കണം. ആ ധാരണയോടെ വന്നു കഴിഞ്ഞാൽ അത് ഉപാസനയായി, അയാൾക്ക് അങ്ങനെ ഫലം കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ആസ്തിക്യ ബുദ്ധിയുള്ളവനാണ് അത് ചെയ്യുന്നത്, അല്ലാത്തവൻ ചെയ്യത്തില്ല. അല്ലാത്തവൻ പറയും ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയും. അപ്പൊ അങ്ങനെ അവന് ഫലം ഉണ്ടാകുന്നു എന്ന് കരുതണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ പിന്നെ വരുന്ന വിശ്വാസമാണ്. അതുകൊണ്ടാണ് കർമ്മത്തിനും ഉപാസനകളും എല്ലാം അവിടെ ആസ്തിക്യ ബുദ്ധിക്ക് പ്രാധാന്യം വരുന്നു. ആസ്തിക്യം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അത്തരം ഭാഗങ്ങളിലെല്ലാം വിശ്വാസമാണ്. അതാണ് ശ്രദ്ധയ്ക്ക് വിശ്വാസം എന്നാണ് അർത്ഥം വരുന്നത്. ഒരു കർമ്മം ചെയ്തിട്ട് പിന്നെ വെറുതെ ഇരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടും സ്വർഗത്വത്ത്. അവരൂടെ ഒരു ഉപാസന ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവൻ സർവകാമങ്ങളെയും പ്രാപിക്കുന്നവനാകുന്നു, അവന്റെ കാമനകളെല്ലാം അതുകൊണ്ട് സാധിക്കും എന്ന് അവിടെ ശ്രുതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവനതിൽ വിശ്വാസമുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ടാകും. അപ്പോൾ ആ വിശ്വാസം കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ചെയ്യുന്നു. അപ്പോൾ അവന് ഫലമുണ്ടാകുന്നു, ഉണ്ടാകണം എന്നാണ്. അതാണ് വേദത്തിൻ്റെ പ്രാമാണികത. ഉണ്ടായില്ലെങ്കിലോ അങ്ങനെ വിശ്വാസി ചിന്തിക്കത്തില്ല, ആസ്തിക ബുദ്ധിയോളം ചിന്തിക്കത്തില്ല, ഉണ്ടാകും എന്നാണ്. ഉണ്ടായേ തീരും. അതാണ് ഉപാസനയും ഫലവും തമ്മിലുള്ള ബന്ധം. പിന്നെ ഇത് ഉപാസിക്കുന്നവരുടെ എല്ലാം പുറകിലും നടന്ന ഒരാൾ റിസർച്ച് ചെയ്യണം. ഇയാൾ ഉപാസിച്ചു, ഇയാൾക്ക് ഫലം കിട്ടി, വേറൊരാൾ ഉപാസിച്ചു, അയാൾക്ക് ഫലം ഉണ്ടായില്ല. ഇങ്ങനെ മറ്റൊരാൾ കണ്ടുപിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ എന്തു പറ്റും പറയും? അത് ഉപാസിച്ച് ഫലം കിട്ടിയെങ്കിൽ ഉപാസന ശരിയായ രീതിയിലായിരുന്നു, ഉപാസിച്ച് ഫലം കിട്ടിയില്ലെങ്കിൽ ഉപാസനയ്ക്ക് എന്തോ തകരാറാണ്. അപ്പൊ ഇത് എന്താണ്? ഗോത്രമനുഷ്യൻ അപ്പോ തുടങ്ങി വെച്ച കാര്യമാണ്. ഇന്നും മനുഷ്യനിൽ വിശ്വാസമായും അനുഷ്ഠാനങ്ങളായും ഉപാസനകളായും ഫലമായിട്ടും അല്ല ഇന്നും നിലനിൽക്കുന്ന വേറെ രൂപത്തിൽ. അന്ന് ഇതിങ്ങനെയുള്ള മന്ത്രങ്ങളും അതിൻ്റെ ഭാവനകളും അതിൻ്റെ ഫലത്തിലുള്ള വിശ്വാസവും, കാരണം മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അവൻ ആഗ്രഹിക്കുന്ന മുഴുവൻ അവൻ്റെ പ്രയത്നം കൊണ്ട് സാധിക്കുന്നില്ല. സമ്പത്ത് ആഗ്രഹമുണ്ട്, പക്ഷെ സമ്പത്ത് ഉണ്ടാക്കുന്നതിനുള്ള വഴികളും അറിയാം, പക്ഷെ അതുകൊണ്ട് സമ്പത്ത് സാധിക്കുന്നില്ല. എന്നുവെച്ചാൽ ലൗകികമായ ഉപായങ്ങളിലൂടെയൊന്നും അത് സാധിക്കുന്നില്ല. അപ്പോൾ പണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നല്ല ഭക്ഷണമെല്ലാം കഴിച്ചിട്ടും ആരോഗ്യം ശരിയാകുന്നില്ല. പിന്നെ മനുഷ്യനെന്ത് ചെയ്ത്? പ്രാർത്ഥിച്ച് ഉപാസിച്ച്. ലൗകികമായ യത്നങ്ങളൊന്നും കൂടാതെ തന്നെ മാനസികമായ ഭാവനകൾ അല്ലെങ്കിൽ അങ്ങനെ ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന അലൗകികമായ പ്രവൃത്തികൾ, യാഗാദികളൊക്കെ ചെയ്തു അന്ന്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിന് മാറ്റമില്ല, അതേ മനസ്സ് തന്നെയാണ് തലമുറ തലമുറകളായി ഇങ്ങനെ കൈമാറി വരുന്നത്. അപ്പോൾ വേദകാലം കഴിഞ്ഞു, പിന്നെ അത് ദേവതകളിലായി, പിന്നെ അത് അമ്പലങ്ങളിലായി, ക്ഷേത്രങ്ങളിലായി. അതുകൊണ്ടാണെന്ന് മനുഷ്യനും അതിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങളായ ഗണപതി ഹോമം മുതൽ പലതരത്തിലുള്ള ഉപാസനകളും ഹോമങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടത്തുന്നത് അതേ മനസ്സ് തന്നെ, ഗോത്ര മനുഷ്യൻ്റെ ആ മനസ്സ് തന്നെ മാറി വന്നതാണ്. അത് ചെയ്ത പ്രവൃത്തിക്ക് മാറ്റം വന്നു. ഇവിടെയെല്ലാം ആസ്തിക്യ ബുദ്ധി വിശ്വാസം. ആ വിശ്വാസം കൊണ്ടവൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു, മാനസികമോ ശാരീരികമോ. ഫലമുണ്ടാകുന്നു, ഫലവും കാണുന്നുണ്ട്. ഒരുപാട് പൂജയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരുപാട് സമ്പത്തുണ്ടാകുന്നു. അപ്പോൾ പറയുന്നവൻ്റെ പൂജയും ഭക്തിയൊക്കെ ശരിയായ രീതിയിലായതുകൊണ്ടാണ് സമ്പത്തുണ്ടാവുന്നത്. പക്ഷെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന എല്ലാവർക്കും ലോട്ടറി അടിക്കുന്നില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി ഗണപതി ഹോമവും പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നുണ്ട്. കൃത്യമായി ആസ്തിക ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഫലം ഉണ്ടാകണ്ടേ? ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. 1 കോടി ഒരാൾക്കേ കിട്ടൂ. പിന്നെ ഇവിടെ എവിടെയാ തകരാറ് വരുന്നത്? എല്ലാവർക്കും ആസ്തിക ബുദ്ധിയുണ്ട്, എല്ലാവരും ഗണപതി ഹോമം നടത്തി. അപ്പോൾ പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ, എന്താണ്? ഗണപതി ഹോമത്തെ കുറ്റം പറയുക. അത് ശരിയായില്ല. ഒരാൾക്ക് കിട്ടി, ബാക്കി ആർക്കും കിട്ടിയില്ല. അപ്പൊ ചെയ്തതിലുള്ള എന്തോ സാർ ശരിയായ രീതി ചെയ്തവരാണ്. കർമ്മത്തിൽ വൈഗുണ്യം വന്നാൽ ഫലത്തിലും വൈഗുണ്യം വരും എന്നാണ്. 1 കോടിയുടെ ടിക്കറ്റ് എടുത്തിട്ട് അവസാനം കിട്ടുന്ന 10 രൂപ. അപ്പൊ അവിടെ അങ്ങനെ സമാധാനിക്കാൻ പറ്റും. ഇത് തന്നെയാണ് പണ്ടത്തെയും യുക്തിയും ചിന്തയും എന്താ, അത് തന്നെയാണ് ഇന്നും തുടരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും വൈകുണ്യം സംഭവിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണഫലം കിട്ടണം. പഴയകാലത്ത് പ്രശ്നമല്ല, ഓരോരോ മനുഷ്യന് ഓരോരോ ആഗ്രഹങ്ങളാണ്. കുറെ പേര് ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്നവർക്കെല്ലാം കുറേയൊക്കെ ഫലം കിട്ടും. ഇന്നങ്ങനെയല്ല, എത്ര പേര് ആഗ്രഹിച്ചാലും ഫലം ഒന്നേ ഉള്ളൂ. പല ഫലങ്ങളില്ല, ഒരു ഫലമേ ഉള്ളൂ. ഒരു ഫലത്തിന് ഒരുപാട് പേര് ആഗ്രഹിക്കും. ഞാൻ പറയുന്ന ലോട്ടറിയുടെ കാര്യമാണ്. മറ്റേ അങ്ങനെയുള്ളു, ആരോഗ്യം വേണമെന്ന് 100 പേര് പ്രവർത്തിച്ചാൽ 100 പേർക്കും ആരോഗ്യം മുഴുവൻ അല്ലെങ്കിലും അല്പസ്വല്പമായിട്ടെങ്കിലും കിട്ടും. സർവകാമങ്ങളെയും പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ആ കാമനെങ്കിലും കിട്ടാതിരിക്കില്ല. എല്ലാവർക്കും സമാധാനിക്കാൻ വകയുണ്ട് ഇവിടെ, അതല്ല. അപ്പൊ ഇങ്ങനെ വരുന്നിടത്തെല്ലാം കർമ്മ വൈകുണ്യം, വിഗണത, ന്യൂനത, അതുകൊണ്ട് എന്ന് പറഞ്ഞ് സമാധാനിക്കും. എന്തായാലും ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആസ്തിക്യ ബുദ്ധിയാണ്. ലൗകികമായ ഉപായങ്ങളിലൂടെ ഫലത്തെ സിദ്ധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അലൗകികമായ ഉപായങ്ങളെ ആശ്രയിക്കുന്നു. അവിടെ വിശ്വാസ ശ്രദ്ധ, അതാണ് ഉപാസനയുടെ അടിസ്ഥാനം. അതില്ലാത്തവൻ ഉപാസിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന വൈദിക ഉപാസന സാധിക്കില്ല, ഇവിടെ പറയുന്ന ഗുണബുദ്ധി ഹോമവും നടക്കത്തില്ല. ആസ്തിക്യ ബുദ്ധിയുള്ളതിനെ അത് പറ്റൂ. പിന്നെ ചിലർ ഇന്നിപ്പോ അങ്ങനെ അല്ലാത്തവരുമുണ്ട്. അവർ വിചാരിക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഭാഗികമായ വിശ്വാസം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിലും വലിയ നഷ്ടമൊന്നുമില്ല. കിട്ടിയാൽ 1 കോടി, പോയാൽ 50 രൂപ. ഇങ്ങനെ പരീക്ഷിക്കുന്നവരുമുണ്ട്. അവിടെയും ഉണ്ട്, പൂർണമായും നാസ്തികനല്ല, കുറച്ച് ആസ്തിക്യ ബുദ്ധിയുണ്ട്. ഉപാസനയും തത്വജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് പ്രധാനമായ വ്യത്യാസം. മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞതിൽ നിന്ന് തത്വജ്ഞാനത്തിന് വരുന്ന വ്യത്യാസം എന്താണ്? അതിനാണ് ഇത്രയും പറഞ്ഞത്. ഉപാസന, കർമ്മം, അതിനെല്ലാം ആസ്തിക്ക് ബുദ്ധിയുണ്ട്, ശ്രദ്ധ ആവശ്യമാണ്. ഉള്ളവനെ അത് അനുഷ്ഠിക്കാൻ പറ്റും, അല്ലാത്തവനെ അത് അനുഷ്ഠിക്കത്തില്ല. തത്വജ്ഞാനത്തിൽ എന്താ വ്യത്യാസം? ഇതിനും പ്രമാണം വേണം. പ്രമാണത്തിനനുസരിച്ച് വേദം പറഞ്ഞു, അതുകൊണ്ട് ചെയ്യുന്നു. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ അമ്പലത്തിൽ ചെല്ലുമ്പോ ശാന്തികാരൻ പറഞ്ഞതാ ഇത് ചെയ്താൽ നിനക്ക് ഇന്ന ഫലം കിട്ടും, അല്ലെങ്കിൽ ജ്യോത്സ്യം പറഞ്ഞു. അവരുടെ വാക്കുകളൊക്കെ പ്രമാണമാണ്, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് ശരി. ഇവിടെ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യവും തത്വജ്ഞാനവും തമ്മിൽ വ്യത്യാസം. അത് ശരി, വസ്തുസ്വരൂപമായ അറിവാണ് തത്വം. ഞാൻ അത് പറഞ്ഞതിന് ശേഷം ഞാൻ കുറെ ഇവിടെ ഇരുന്ന് പ്രസംഗം നടത്തി. അതും അതാണ് അവിടെ ശ്രദ്ധ എന്ന് പറയുന്നതിന് ഈ പറയുന്ന വിശ്വാസം എന്നുള്ള അല്ല അർത്ഥം. ശ്രദ്ധ എന്ന അവിടെയും ഉണ്ട്, പക്ഷെ ഈ പറയുന്ന അർത്ഥമല്ല. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? അലൗകികമായ ഒരു പ്രവൃത്തിയെ സ്വീകരിച്ചിട്ട് താൻ ആഗ്രഹിക്കുന്ന ഒരു ഫലത്തെ പ്രതീക്ഷിക്കുന്നു, അതാണ് ഇവിടുത്തെ ശ്രദ്ധ എന്ന് പറയുന്നത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തെ തുടർന്നാണ് ആ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. വിശ്വാസമില്ലാത്തത് ചെയ്യത്തില്ല. അമ്പലത്തിൽ വിശ്വാസമുണ്ട്, പള്ളിയിൽ വിശ്വാസമില്ലെങ്കിൽ അവിടെ പോകത്തില്ല. പള്ളിയിൽ വിശ്വാസമുണ്ട്, അമ്പലത്തിൽ വിശ്വാസമില്ലെങ്കിൽ അവിടെ പോകത്തില്ല. വിശ്വാസത്തെ ആശ്രയിച്ചാണ് ഓരോ സ്ഥലത്തും പോയി ഓരോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ എവിടെയാ വിശ്വാസത്തിന്റെ ആവശ്യം വരുന്നത്? ശരി ശരി ശരി, ആചാര്യന് നല്ല വിശ്വാസമുണ്ട്, പക്ഷെ ബോധമുണ്ടോ? ഉണ്ടോ? ആചാര്യന് നല്ല വിശ്വാസമുണ്ട്, പക്ഷെ ബോധമുണ്ടോ? എന്താ അപ്പത്താരാണ്? അവിടെ എന്താ തകരാറ്? അവിടെ വിശ്വാസത്തെ ആശ്രയിച്ചല്ല ഫലമുണ്ടാകുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശരി, എന്താണോ? അതാണ് ഭാഷകാരൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിലെ പറഞ്ഞു. എന്താ ഉദാഹരണം പറഞ്ഞത്? വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ബോധമുണ്ടാവും. അതിന് നേരത്തെ ഉദാഹരണം പറഞ്ഞു, ചതുസൂത്രി തന്നെ ഉദാഹരണം പറഞ്ഞു, അവിടെ വിശദീകരിക്കുകയും ചെയ്തതാണ്. ഇതാ തരാറ്. അപ്പോഴപ്പോഴ് കേൾക്കുന്നത് പോകുമ്പോൾ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോവും. അത് പോലെ വരും, അതല്ല. അത്രയും ഓർത്തതിന് ധന്യവാദം. കാര്യം അതല്ല, അതിൽ ഒരു കാര്യം ഓർമ്മയിൽ വന്നു. അതായത് നിങ്ങളുടെ മുമ്പിൽ എന്താണ്, അഗ്നി പ്രകാശിക്കുന്നു, ഇന്ദ്രിയാർത്ഥ സന്നികർഷം ഉണ്ടായെന്ന് നിങ്ങൾക്ക് എന്ത് ബോധം ഉണ്ടാകും? അവിടെ വിശ്വസിക്കേണ്ട കാര്യമുണ്ട്. എന്നുവെച്ചാൽ പ്രമാണം പ്രവർത്തിക്കുന്നിടത്ത് വസ്തുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകും. വസ്തു എങ്ങനെയോ അങ്ങനെ ബോധം ഉണ്ടാകും. അവിടെ പിന്നെ ഒരാള് നാസ്തികനാണ്, വേറൊരാൾ ആസ്തികനാണ്, അവിടെ വ്യത്യാസമുണ്ട്. ആസ്തികനെന്നോ വസ്തു യാഥാർത്ഥ്യ ജ്ഞാനത്തിന് ആസ്തികനെന്നോ നാസ്തികനെന്നോ വ്യത്യാസമുണ്ട്. പിന്നെ ആസ്തികത്വവും നാസ്തികത്വവും ഒക്കെ വ്യത്യാസങ്ങൾ വരുന്ന എവിടെ? അതിനുള്ള യോഗ്യതകളെ സമ്പാദിക്കുന്നിടത്താണ് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അതിനൊരാൾ യോഗ്യനാവണമുണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ ഗുരുവിന് വിശ്വാസം വേണം. ദേവതയുടെ അനുഗ്രഹം ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ദേവതയിൽ വിശ്വാസം വേണം. അതൊക്കെ മറ്റു തലങ്ങളിലാണ്. ഇത് അവിടെ തന്നെ വിശദീകരിച്ചാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ എന്താ പിന്നെ അർത്ഥം? എന്താണ് കഠോപനിഷത്തില് ഉത്തിഷ്ഠത ജാഗ്രത പ്രപ്യുപരാ നിബോധത എന്ന് പറയുന്ന മന്ത്രം വ്യാഖ്യാനിച്ചപ്പോൾ അത് വളരെ വിശദമായി പറഞ്ഞതാണ്. ശ്രദ്ധ എന്ന് പറയുന്നത് മനസ്സിന്റെ ആ ജാഗ്രതയാണ്, മനസ്സിന്റെ ഉണർവാണ്, അതാണ് ഇവിടുത്തെ ശ്രദ്ധ എന്ന് പറയുന്നത്. അതില്ലാത്തതുകൊണ്ടാണ് ഇത് ബോധിക്കാത്തത്. അതായത് ഇവിടെ രാവിലെ വന്ന് ഇരുന്നിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കാര്യവും ബോധിക്കത്തില്ല. അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാത്തിനും വിശ്വാസമുണ്ട്. ഇവിടെ പറയുന്നതൊക്കെ ശരിയാണ്, ഉപനിഷത്ത് ശരിയാണ്, എല്ലാത്തിനും പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ ആസ്തികനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ വന്നിരിക്കുമ്പം തുടങ്ങും ഉറക്കം തൂങ്ങല്, ബോധിക്കുമോ പറയുന്നത് എന്താണെന്ന്? ഇപ്പൊ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ പറയുന്ന വിശ്വാസരൂപത്തിലുള്ള ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണോ ഇത് ബോധിക്കാത്തത്? ആണോ? ഉറക്കം തൂങ്ങലും ഉണ്ടാണ്. ഇനി ഉറങ്ങിയില്ലെങ്കിൽ മനോരഥത്തിലിരിക്കും, എന്തെങ്കിലും മനോരഥങ്ങളിലിരിക്കും. മനസ്സാകുന്ന രഥത്തിൽ മനസ്സ് തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. ഇതൊക്കെയാണ് തകരാറ്. അപ്പോൾ ഇവിടെയെങ്കിലും കാര്യം പിടികിട്ടത്തില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ കുറവൊന്നുമില്ല, വിശ്വാസമൊക്കെ ഉണ്ട്. വേദത്തെ ഇന്നലെ വിശ്വസിച്ചിട്ടാണ് ഇന്ന് വന്നത്. ഒരു തകരാറുണ്ട്. അപ്പോൾ വസ്തുജ്ഞാനത്തിന്, വസ്തുജ്ഞാനം വസ്തുവിനനുസരിച്ചിട്ടാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഒരാൾ ആസ്തികനായിരിക്കണ്ടേ, അയാൾക്ക് ശ്രദ്ധ വേണ്ടേ, അത് വേണോ വേണ്ടോ എന്നുള്ള വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നു. ശ്രദ്ധ എന്ന് പറയുന്നത് എവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഉപാസനയിൽ എങ്ങനെയാണത്, കർമ്മങ്ങളിൽ എങ്ങനെയാണ്, തത്വബോധത്തിൽ എങ്ങനെയാണ്. ശ്രദ്ധ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതിന്റെ അർത്ഥവ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ വ്യത്യാസത്തെ എടുത്ത് പറയുകയാണ്. ഉപാസനയും വിശദീകരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. എന്താണ് അതിന്? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. തത്വബോധം എന്ന് പറയുന്നതിനും ഉപാസന എന്ന് പറയുന്നതിനും നമ്മളുടെ വ്യത്യാസം എന്താണ്? രണ്ടിൻ്റെയും ഫലത്തിൽ വരുന്ന വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് ആ ഇവിടെ ഉപാസനയും ഭാഷകാരം വ്യക്തമാക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ഒരാൾ ഉപാസിക്കുന്നു ഉപാസിക്കുന്നില്ലേ എന്നുള്ളതല്ല, അഭിചാരം പ്രയോജനപ്പെടും ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന്. അപ്പോൾ അത് പറഞ്ഞു വന്നത് ഇതാണ്, അർത്ഥജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഇവിടേക്ക്. അപ്പോൾ അർത്ഥജ്ഞാനം കൂടിയേ തീരൂ. അപ്പോൾ അത് അർത്ഥജ്ഞാനം രണ്ട് തരത്തിൽ പ്രയോജനപ്പെടുന്നു. ഉപാസനയെ സംബന്ധിച്ച് അർത്ഥജ്ഞാനം പ്രയോജനപ്പെടുന്നതിനാണ് ശ്രദ്ധയുടെ കാര്യം പറഞ്ഞത്. അവിടെ ശ്രദ്ധ ഒരു തരത്തിൽ പ്രവർത്തിക്കുന്നു. തത്വജ്ഞാനം ഫലത്തെ ഉണ്ടാക്കും, അവിടെ ശ്രദ്ധ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നു. രണ്ടിടത്തായാലും ശരി, കർമ്മമായാലും ശരി, ഉപാസനയായാലും ശരി, ജ്ഞാനമായാലും ശരി, വേദത്തെ സംബന്ധിച്ച് എല്ലാ സ്ഥലത്തും അർത്ഥജ്ഞാനം നിർബന്ധമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഇവിടെ ഈ പറഞ്ഞ കാര്യം എന്താണ്? ഓം എന്ന് പറയുന്ന അതിനുശേഷം വരുന്ന ഭാഗങ്ങൾ സാമഭക്തി സാമഭാഗം അത് ഉദ്ഗീതമാണ്. അതിനു മുമ്പിലുള്ള ആ ഓം എല്ലായിടത്തും ഉള്ള ഓമല്ല, ഉദ്ഗീത അവയവമായിരിക്കുന്ന ഓമിനെ ഉദ്ഗീതം എന്ന് ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം ധരിക്കണമെങ്കിൽ അതാണ് പറഞ്ഞത് നേരത്തെ. വേദം അർത്ഥസഹിതം മനസ്സിലാക്കിയാലേ പറ്റും. അങ്ങനെയുള്ള ഒരു വൈദികന് മാത്രമേ ഇത് മനസ്സിലാവൂ. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷകാരൻ അതിനിവിടെ വിശദീകരിക്കുന്നത്. അല്ലാതെ വെറുതെ കലപല എന്ന് പറഞ്ഞ് വേദം ചൊല്ലിക്കൊണ്ട് വിശേഷിച്ച് കാര്യമായ പ്രയോജനമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ പുണ്യം ഉണ്ടാവും പാപം ഉണ്ടാവും. അതിലും നല്ലത് വിശ്വാസ ഭക്തിയോടും കൂടി നാമം ജപിക്കുന്നതാണ്, ഈശ്വരനാമം. അപ്പോൾ അവിടെ ദേവതാനുഗ്രഹം ഉണ്ടാവും. അതിന് പാപം ഒട്ടില്ല, താനും പാപം സമ്പാദിക്കുന്നുമില്ല. സവാഗ്വജ്രോ യജമാനം ഹിനസ്ഥി, വാക്ക് തന്നെ വജ്രമായി യജമാനനെ കൊല്ലുന്നു എന്ന് പറയുന്ന അപകടമൊന്നും അവിടെയില്ല. അവന്റെ മനസ്സിൽ ശ്രദ്ധയുണ്ടായിരുന്ന മതി, അർത്ഥമൊന്നും അറിയേണ്ട കാര്യമേയില്ല. അതാണ് സാധാരണ ഭജന ഭക്തി ജപം അതിൻ്റെയൊക്കെ പ്രയോജനവും വേദവും തമ്മിൽ. വേദത്തിനുണ്ട് ജപം, രണ്ടുമില്ല വ്യത്യാസം അതാണ്. അതുകൊണ്ട് വേദം പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും വലിയ വെയിറ്റ് ഒന്നും ഇടേണ്ട കാര്യമില്ല. അപ്പൊ ഇതിലൂടെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ ഓർത്തോണം. അതുകൊണ്ട് ഇവിടെ ഭാഷകാരം പറയുന്നത് ഇവിടെ വിശേഷണ പക്ഷത്തെ സ്വീകരിക്കുക, ഉദ്ഗീതം എന്നുള്ളതുകൊണ്ട് ഓം ഉദ്ഗീത അവയവം, ഉദ്ഗീത മന്ത്രത്തിന്റെ അവയവമായിരിക്കുന്ന ഓമിനെ ഗ്രഹിക്കുക, അതിനെ ഉദ്ഗീതമായി ഉപാസിക്കുക എന്നാണ്.